അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീതി യോഗഭാസ്കരഹം. അഹോ നാരദ ത്വം ധന്യഃ അസി വിരക്താനാം ശിരോമണി വിരക്താനാം മുഖ്യഃ അസി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ. ശ്രീകൃഷ്ണസ്യ ഭക്താനാം ഭവാൻ ത്വം അഗ്രണീ മുഖ്യഃ അസി തഥാ യോഗഭാസ്കരഃ അസി. യോഗസ്യ ഭാസ്കര ഭാസ്കര സൂര്യ ഇവ തേജഃപ്രദഃ അസി ഇത്യർത്ഥഃ.